ശിവേഹി എന്ന രൂപം എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ശിവ ശിവേഹി എന്നുള്ളത് ശിവ ആ ഇഹി എന്നാണ് പിരിച്ചത്. ഇവിടെ ആദ്യം ആ ഇഹി എന്നുള്ളടത്തെ സന്ധി ചെയ്തു ധാതു വസർഗയോഹ കാര്യം അന്തരംഗം അസിദ്ധം ബഹിരംഗം അന്തരംഗേ അന്തരംഗമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബഹിരംഗമായ കാര്യങ്ങൾ അസിദ്ധമായിരിക്കും എന്ന് വെച്ചാൽ അന്തരംഗം ആദ്യം ചെയ്യണമെന്നർത്ഥം. ശിവ ആ എന്നുള്ളിടത്ത് സവനദീർഘം വരാം. അത് ആയിഹി എന്നുള്ള ഗുണത്തെ അപേക്ഷിച്ച് ബഹിരംഗമാണ്. ആയിഹി അവിടുത്തെ ഗുണം അന്തരംഗമാണ്. അതുകൊണ്ട് അന്തരംഗമായത് ആദ്യം ചെയ്തു ആയിഹി ഗുണം വന്നു ഏഹി എന്ന് വന്നു ശിവേഹി എന്നിരിക്കുന്നു. ഇവിടെ പരരൂപം വരണം. പരരൂപം എന്ന് പറയുന്ന ഏയാണ് പരവർണ്ണത്തെയാണ് പരരൂപം എന്ന് പറയുന്നത്. ഓമാങ്ങോശ സൂത്രപ്രകാരം പരരൂപം വന്നു ശിവേഹി എന്നായി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഓമാങ്ങോശി പറഞ്ഞിരിക്കുന്നത് അവർണ്ണത്തിൽ നിന്ന് ആങ് പരമിരുന്നു കഴിഞ്ഞാൽ പരരൂപം വരുമെന്നാണ്. പക്ഷെ ഇവിടെ പരവിരിക്കുന്ന ഏയാണ്. പക്ഷെ ഇവിടെ പരരൂപം വരുത്തുന്നതിന് വേണ്ടി പരത്തിലിരിക്കുന്ന ഏയെ ആങ്ങായി കൽപ്പിക്കുന്നു. അതെങ്ങനെ സാധിക്കുന്നു? ആ ഈ അവിടെ ഗുണം വന്നാണ് ഏ എന്നായത്. അപ്പോൾ ആയുടെ സ്ഥാനത്ത് വന്ന ഏയെ ആങ്ങായി ഇവിടെ കൽപ്പിച്ചു അതിദേശം ചെയ്തു. അതാണ് അന്താദി വെച്ച സൂത്രം. അപ്പൊ അങ്ങനെ അതിദേശം ചെയ്തുകൊണ്ട് ഇവിടെ ഏയെ ആങ്ങായി കൽപ്പിച്ചു. അപ്പൊ ഏയെന്ന് പറയുന്ന വർണ്ണത്തെ ആങ്ങെന്ന് കൽപ്പിച്ചു. എന്നിട്ട് ഏയെ തന്നെ പരരൂപമായി ഏകാദേശം ചെയ്തു. രണ്ടും ചെയ്തു. അപ്പൊ ശിവേഹി എന്നുള്ള രൂപം ശ്രദ്ധിച്ചു. അടുത്തു വരുന്ന അക സവർണ ദീർഘ അകഹ സവർണ അജിപരെ ഇതെല്ലാം ഇകവേണച്ചി അതിനെ തുടർന്ന് വരുന്നതാണ്. പൂർവത്തിൽ നിന്ന് അച്ചു വരുന്നുണ്ട്. അക്കിന് പരത്തിൽ സവർണമായി അച്ചിരിക്കുമ്പോൾ പൂർവപരയോർ ദീർഘ ഏകാദേശ പൂർവപരങ്ങൾക്ക് ദീർഘ ഏകാദേശമായി വരുന്നു. ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ദൈത്യ അരിയെന്നിരിക്കുന്നു. അക്കിൽപ്പെടുന്നതാണ് അതിന് പരത്തിൽ സവർണമായ അച്ചിലായിരിക്കുന്നു. പൂർവപരങ്ങൾക്ക് ദീർഘ ഏകാദേശമായി വന്നു. സ്ഥാനാന്തര നിയമപ്രകാരം ആക്കി ആവുന്നു. ആക്കിയും ആക്കിയും രണ്ടും പോയി അതിന്റെ സ്ഥാനത്താവുന്നു. ദൈത്യാരി ശ്രീ ഈശ ഇവിടെയും പൂർവത്തിൽ അക്കഹ അക്കില ഈയിരിക്കുന്നു. പരത്തിൽ ഈശയില ഈയിരിക്കുന്നു. ഇവിടെ ദീർഘമായ ഈ എന്ന് പറയുന്നത് അക്കൽപ്പെടുന്നില്ല. ഈശയില ഈ അക്കൽപ്പെടുന്നില്ലെങ്കിൽ ഇവിടെ അതിനഗ്രഹിക്കുന്നു. ഏത് സൂത്രപ്രകാരമാണ് അവണത് സൗണ്ടസ്യ അപ്രത്യേക പ്രകാരം അതിനഗ്രഹിച്ചു. അപ്പോൾ ഈയുടെ പരത്തിൽ ഈയിരിക്കുമ്പോൾ ദീർഘം വന്നു. സ്ഥാനയന്ത്രങ്ങൾ പ്രകാരം ഈ വന്നു. വിഷ്ണു ഉദയ ഊ പരത്തിൽ ഊയിരിക്കുന്നു. ഊ എന്ന് പറയുന്ന അക്കിൽപ്പെടുന്നതാണ്. ഉദയല ഊ അക്കിൽപ്പെടുന്നതാണ്. അതിന് സവർണം പരമിരിക്കുന്നതുകൊണ്ട് ദീർഘം വരുന്നു. സവർണം പരമിരിക്കുന്നത് കൊണ്ട് വരുന്ന ദീർഘം, അതുകൊണ്ടാണ് അതിന് സവർണ ദീർഘം എന്ന് പറയുന്നത്. സവർണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പരമിരിക്കുന്നതിനാണ്. എന്താ പറഞ്ഞ അതിന് സവർണേ, സവർണമായ അച്ച് പരമിരിക്കുന്നു. അപ്പൊ സവർണമായ അച്ച് പരമിരിക്കുമ്പോൾ വരുന്ന ദീർഘത്തിന് പൊതുവെ പറഞ്ഞു വരുന്ന സവർണ ദീർഘം എന്നാണ്. അപ്പൊ സവർണ ദീർഘം എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? സവർണം പരമിരിക്കുമ്പോൾ വരുന്ന ദീർഘം. സ്ഥാനേന്ദ്ര പ്രകാര പോകുന്നു വിഷ്ണുദയ ഹോത്ര തൃക്കാര. അവിടെ ഋന്റെ പരത്തിൽ ഋണ്. അവിടെയും ഇതുപോലെ തന്നെ സവർണമായ അച്ച് പരമിരിക്കുന്നു. അപ്പോൾ ദീർഘമായ ഋകാരം വരുന്നു. സ്ഥാനേന്ദ്ര പ്രകാരം ഹോത്ര സവർണദീർഘം. ഇനി ഏങ്ങ പദാന്താത് അതി അടുത്ത സൂത്രം. പദാന്താത് ഏങ്ങോ അതിപരേ പൂർവരൂപം ഏകാദേശ. നേരത്തെ പരരൂപമാണ് നമ്മൾ പഠിച്ചത്. എങ്ങിപ്പരരൂപം ഇതെല്ലാം ആറാം അധ്യായത്തിൽ ഒന്നാം പാദത്തിൽ വരുന്ന സൂത്രങ്ങളാണ്, അടുത്തടുത്ത് വരുന്ന സൂത്രങ്ങളാണ്. അത് കഴിഞ്ഞിവിടെ പൂർവ്വരൂപം ഇരിക്കുന്നു. പൂർവ്വരൂപം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പരരൂപം എന്ന് പറഞ്ഞാൽ പരവർണം, അത് ഏകാദേശമായി വരുന്നു. പൂർവ്വരൂപം എന്ന് പറഞ്ഞാൽ പൂർവ്വവർണം ഏകാദേശമായി വരുന്നു. ഹരേ അവ, അവ എന്ന് പറയുന്നത് രക്ഷിക്കൂ എന്നുള്ള അവധാതുവിന്റെ ലോട്ട് മധ്യമുഷേകവനമാണ്. ഹരേ എന്ന് പറയുന്ന ഹരിശബ്ദത്തിന്റെ സംബോധന, അലയോ ഹരി രക്ഷിക്കൂ എന്നാണ്. ഹരേ അവ എന്നിരിക്കുന്നു. അപ്പോ എന്താണ് ഇവിടെ പറയുന്നു? പദാന്താതേങ്ങോ, സൂത്രത്തിലുണ്ട് പദാന്ത, ഏങ്ങോ ഉണ്ട്, പദാന്തമായ ഏങ്ങിൽ നിന്നും. അതിപരേ തപരസ്തത്കാലസ്യ, ഇവിടെ തപരകരണം എന്ന് പറയുന്നത് തത്കാലം കാണിക്കാൻ വേണ്ടിയുണ്ട്. ഉപസർഗാദ് ഋതിധാതു, അവിടെ ഋതിധാതു എന്ന് പറഞ്ഞിരിക്കുന്ന തപരകരണം എന്ന് പറയുന്ന ഉത്തരാർത്ഥമാണ്. അവിടെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. തപരകരണം ചെയ്യുന്ന എന്തിനാണ്? മറ്റ് മാത്രമല്ല എടുക്കാതിരിക്കാനാണ്. ഋകാരം ആദിയിലുള്ള ധാതുവുള്ളു, ഋകാരം ആദിയിലുള്ള ധാതുവില്ല. അതുകൊണ്ടവിടെ അങ്ങനെ വരുന്നിടത്തൊക്കെ നമ്മൾ അതിന് മറ്റെന്തെങ്കിലും പ്രയോജനം കണ്ടെത്തണം. ഇവിടെ അങ്ങനെയല്ല. അത്തെന്ന് പറഞ്ഞാൽ ഹ്രസ്വകാരം പരത്തിലിരിക്കണം. എന്താ പറയുന്നത്? പദാന്താത് ഏങ്ങോ, ഒരു പദത്തിന്റെ അന്ത്യത്തിലുള്ള ഏങ്ങ്. ഏങ്ങഹ പഞ്ചമ്യന്തമാണ്, അപ്പോൾ അതിന്റെ പരത്തിലെന്ന് കിട്ടും. അതിപരെ ഹ്രസ്വകാരം പരമിരിക്കേ പൂർവരൂപ ഏകാദേശ്യ ഏകഹ പൂർവപരയോഹോ. പൂർവവർണം പൂർവത്തിൻ്റെയും പരത്തിൻ്റെയും സ്ഥാനത്ത് ഏകാദേശമായി വരുന്നു എന്നാണ്. ഹരേ അവ എന്നിരിക്കുന്നു. ഇവിടെ നോക്കുക, ഹരേ എന്ന് പറയുന്ന പദാന്തമാണ്. അത് നമ്മൾ സുപ്തിംഗന്തം പദം സുബന്ധങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തമാവും. ഇപ്പൊ കൃത്യമായി അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ധരിക്കുക, ഹരേ എന്ന് പറയുന്നത് പദമാണ്. അപ്പോൾ അതില് എ എന്ന് പറയുന്ന ഏങ്ങിൽപ്പെടുന്ന വർണ്ണമാണ്. ഏങ്ങെന്ന് പറയുമ്പോൾ എ ഓ രണ്ട് വർണ്ണങ്ങളാണ്, അതിൽ എയാണ്. ആ ഏങ്ങെന്ന് പറയുന്ന എന്താണ്? പദത്തിന്റെ അന്ത്യത്തിലാണ് ഹരേ എന്ന് പറയുന്ന പദം. എ എന്ന് പറയുന്നത് പദത്തിന്റെ അന്ത്യത്തിൽ. അപ്പോൾ പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്ന ഏങ്ങ്, അതാണ് ഒരു കണ്ടീഷൻ. ഒരു പദത്തിന്റെ അന്ത്യത്തിൽ ഏങ്ങിൽപ്പെട്ട വർണ്ണമിരിക്കണം. ഹരേ എന്ന് പറയുന്നതിലെ ഏകാരം ഒരു പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്ന ഏകാരമാണ്. പിന്നെ എന്താ പറയുന്നത്? അതിപരെ, അതിന്റെ പരത്തിൽ ഹ്രസ്വ ആകാരം ഇരിക്കുന്നു. അവ എന്ന് പറയുന്ന പിന്നെ അകാര ഹ്രസ്വകാരം അത് പരമിരിക്കുന്നു ധാരാളം വരുന്നതാണ്, മുമ്പ് പഠിച്ചാണോ? അത് അകാരം പരമിരിക്കുമ്പോൾ എന്ത് വരുന്നു? പൂർവ്വരൂപ ഏകാദേശമായി വരുന്നു. പൂർവ്വവർണ്ണം വന്നു ഹരേവ, അതുപോലെ വിഷ്ണുവ. എങ്ങനെ ഏക്ക് ഉദാഹരണമാണ് ഏ, വിഷ്ണു ഓ എന്ന് പറയുന്നത് എങ്ങനെ ഓകാരത്തിന് ഉദാഹരണം. വിഷ്ണു അവാന്നിരിക്കുന്നു, പൂർവ്വരൂപം വന്നു, പൂർവ്വപരങ്ങൾക്ക് വിഷ്ണുവ എന്നാണ്. സർവത്ര വിഭാഷ ഗോഹോ ലോകേ വേദേ ച യംഗന്ധസ്യ ഗോരതി മാ പ്രകൃതിഭാവഃ പദാന്തേ ഗോഗ്രം. ഗോഗ്രം ഗോ അഗ്രം, എല്ലാവരുടെയും ഒരു വസ്തുവാണിരിക്കുന്നു. അല്ല, ഗോ അഗ്രം എന്ന് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് ഗോഗ്രം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ രൂപം വരും, പക്ഷെ അത് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു രൂപയെ ശ്രദ്ധിക്കും. അതിനെ കുറിച്ച് പറയാം, സൂത്രം പഠിച്ചിട്ട്. സർവത്ര വിഭാഷ ഗോഹോ സൂത്രമാണ്. അതായത് ഇതിന് രണ്ട് മൂന്ന് സൂത്രങ്ങൾക്ക് മുമ്പിലൊരു സൂത്രമുണ്ട്, യജുശ്വരഹ എന്നുവെച്ചാൽ അത് യജുർ മന്ത്രങ്ങളിലേക്ക് വേണ്ടി വിധിക്കുന്ന ഒരു കാര്യമാണ് അവിടെ. ആ യജുഷി എന്ന് പറയുന്ന ഇങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ യജുഷിയെ തടയണം, അത് വൈദിക പ്രക്രിയയാണ്, വേദത്തിലേക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങളാണ്. നമ്മുടെ ലൗകിക ഭാഷ, ലൗകിക ഭാഷ എന്ന് പറയുന്നത് സാഹിത്യത്തിനും സംസാരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ നിയമം വേറെ, വൈദിക നിയമം വേറെ. ഇപ്പം യജുഷുരഹ എന്ന് പറയുന്നതിൽ നിന്ന് യജുഷെന്ന് വരുന്നതിനെ തടഞ്ഞിട്ട് ഇവിടെ പറയുന്നത് സർവത്ര എന്ന് പറഞ്ഞാൽ ലോകേ വേദേച്ച, ലൗകിക ഭാഷയിലായാലും ശരി വൈദിക ഭാഷയിലായാലും ശരി, സർവത്രയുടെ അർത്ഥം എന്നുവെച്ചാൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വൈദികമാണ്. ഇവിടെ ഈ സൂത്രം പോലെ പറയുന്നത് അങ്ങനെ പ്രത്യേക ഭേദമില്ല, വേദത്തിലായാലും ഉപയോഗിക്കാം, ലോകത്തിലായാലും ഉപയോഗിക്കാം. സർവത്തിന്റെ അർത്ഥമാണ് പറഞ്ഞത് ലോക വേദിച്ച ഏങ്ങന്ധസ്യ ഗോര ഗോഹോ, അങ്ങനെ തിരിക്കാം. ഏങ്ങന്ധമായ ഗോശബ്ദത്തിന് ഏങ്ങെന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങളാണുള്ളത്, ഏ ഓ അന്ത്യത്തിലുള്ള ഗോശബ്ദം എന്ന് പറയുമ്പോൾ ഓ അന്ത്യത്തിലുള്ള ഗോശബ്ദം ഒന്നായി. അതാണ് പറഞ്ഞത് ഏങ്ങന്ധസ്യ ഗോഹോ, ഏങ് അന്ത്യത്തിലുള്ള ഗോശബ്ദം എന്ന് വെച്ചാൽ ഓകാരാന്തമായ ഗോശബ്ദം എന്ന് പറഞ്ഞാൽ ഓകാരാന്ത അല്ലാതെയും ഗോശബ്ദം വരാം. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു ഏങ്ങന്ധമായ ഗോശബ്ദത്തിന് അതി, പൂർവ്വത്തിൽ നിന്നിങ്ങോട്ട് വരുന്നുണ്ട് എങ്ങപ്പതാന്ത അതി, 109 122 അതി. അതിൻ്റെ 109 എന്നൊക്കെ പറയുന്നതിന് പല പുസ്തകങ്ങളിലും നമ്പറിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും, 22, 23 9, 10 അങ്ങനെയൊക്കെ വരാം. അപ്പോ ഗോശബ്ദത്തിന് ഇത്രയാണ് ഉള്ളത്, ഏങ്ങന്ധമായ ശബ്ദം ഗോശബ്ദം എന്ന് പറഞ്ഞാൽ ഓകാരാന്തമായ ഗോശബ്ദത്തിന് അതി ഹ്രസ്വകാരം പരമിരിക്കെ. ഇവിടെ എന്താ വിധിക്കുന്നത്? പ്രകൃതിഭാവ, പ്രകൃതിഭാവം ഇവിടെ പദാന്തേ എങ്ങ പദാന്താത് അതി എന്ന് പറയുന്നത് പദാന്താത് എന്ന് പറയുന്നത് വരുന്നുണ്ട്. പദാന്താത് പഞ്ചമ്യന്തമാണ്, ഇവിടെ കൊണ്ടുവന്നതിനെ സപ്തമ്യന്തമാക്കി പദാന്തേ. അതൊക്കെ അനുവർത്തിക്കുമ്പം പൂർവ്വത്തിൽ നിന്നൊരു പദം വന്നു കഴിഞ്ഞാൽ അത് അതേ വിഭക്തി ഉപയോഗിക്കണമെന്ന് നിയമമല്ലത്. അടുത്ത സൂത്രത്തില് ഏതാണോ ആവശ്യം അതനുസരിച്ച് ഷഷ്ടിയോ സപ്തമിയോ എല്ലാം ആക്കി മാറ്റാം. പദാന്തസ്യ എന്ന് മാറ്റിയാലും കുഴപ്പമില്ല, പദാന്തസ്യ വ്യംഗന്തസ്യ അഗോഹോ അങ്ങനെയും പറയാം. അപ്പോൾ ഒരു പദാന്തത്തിൽ വരണം വ്യംഗന്തമായ ഗോശബ്ദം, എന്നുവെച്ചാൽ ആ ഓകാരം പദത്തിന്റെ അന്ത്യത്തിൽ വരണം. അതിന് അങ്ങനെ വരികയും പരത്തിൽ എന്ത് വേണം? ഹ്രസ്വകാരം വരുമ്പോ വാക് പ്രകൃതി ഭാവ വാ വിഭാഷയുടെ അർത്ഥമാണ്. വിഭാഷ എന്ന് പറഞ്ഞാൽ അതിന് വികല്പം നടത്തും, പക്ഷെ വാ എന്ന് പറയുന്ന കൂടുതൽ അർത്ഥം വരും വിഭാഷ എന്ന് പറയുമ്പോൾ. പിന്നെ വ്യവസ്ഥിത വിഭാഷ എന്നൊക്കെ പല ഇതുണ്ട്, അതെല്ലാം നമ്മൾ ഇനി വരുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കും. ഇവിടെ ഇപ്പം വികല്പം ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ എന്തായി അതിൻ്റെ നിബന്ധനകൾ? ഒന്ന്, ഓകാരാന്തമായിരിക്കണം ഗോശബ്ദം, അതൊരു പദത്തിൻ്റെ അന്ത്യത്തിലായിരിക്കണം. അതിൻ്റെ ശേഷം ഹ്രസ്വകാരം വന്നു കഴിഞ്ഞാൽ പ്രകൃതിഭാവം വരും. പൂർവത്തിൽ നിന്ന് പ്രകൃതി അന്തപാദം, പൂർവത്തിൽ നിന്ന് പ്രകൃതിഭാവം ഇങ്ങോട്ട് വരികയാണ്. എന്നുവെച്ചാൽ മറ്റേതൊരു സൂത്രപ്രകാരമാണോ സന്ധി വരേണ്ടത്, അത് വരത്തില്ല. പിന്നെ ഈ പ്രകൃതിഭാവം എന്ന് പറയുന്നത് അതും ഒരു സന്ധിയാണെന്ന് വേണമെങ്കിൽ പറയാം. സന്ധി വരാതിരിക്കുന്ന സന്ധി, പ്രകൃതിഭാവത്തെ സന്ധി അല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സന്ധി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നാണ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ സന്ധിയല്ല. ഇവിടെ ഗോ അഗ്രം എന്നിരിക്കുമ്പോൾ അസോത്തി എന്താ വരേണ്ടത്? നമ്മൾ പഠിച്ചതനുസരിച്ച്. പക്ഷെ ഇവിടെ അതല്ല വരേണ്ടത്, ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു സൂത്രം അവങ് സ്ഫോടായനസ്യ എന്നൊരു സൂത്രം, അതാണ് ഇവിടെ വരേണ്ടത്. അവങ് സ്ഫോടായനസ്യ എന്ന് പറയുന്നതിന്റെ അപവാദമാണ് സർവത്ര വിഭാഷ ഗോ ഗോഹോ എന്ന് പറയുന്നത്. ഇവിടെ ഗവാഗ്രം എന്നാണ് രൂപം ശ്രദ്ധിക്കേണ്ടത്. ഗവാഗ്രം അവങ് സ്ഫോടായനസിപ്രകാരം അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണോ? ഇല്ല. അപ്പൊ അവങ് സ്ഫോടായനസിപ്രകാരം ഗവാഗ്രം വരേണ്ടതാണ്. അതിനെ ബാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ അപവാദമായിട്ടാണ് പറഞ്ഞത് സർവത്ര വിഭാഷ ഗോഹോ. നേരിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സൂത്രം അതാണ് വിഭാഗം. അതിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? ഗോ അഗ്രം സന്ധി വരുന്നില്ല, അല്ലെങ്കിൽ പ്രകൃതിഭാവം വരുന്നു. അതിനോട് ഒരു രൂപം മതി എന്ന് പറഞ്ഞു. പിന്നെ പൂർവരൂപം വരുന്ന ഇവിടെ അവങ് സ്ഫോടായനസിയും പ്രവർത്തിക്കാതെ വരും. അത് അവിടെ പറഞ്ഞാണ്, ഇവിടെ ആവശ്യമില്ല. അവങ് സ്ഫോടായനസിയും വികല്പമാണ്, ഇവിടെ ഇപ്പം അതില്ലല്ലോ. അപ്പോൾ ഇവിടെ ഗോ അഗ്രവന്നു പൂർവരൂപം വരുന്ന ആവശ്യമില്ല. എച്ച് വായവായ ഒന്നുകൂടെ അതും വരാമല്ലേ ഒന്നുകൂടെ. അങ്ങനെ എന്താണ്? ആ അതിനെ ബാധിച്ചുകൊണ്ടെങ്കിൽ പ്രധാന്താധിപതി വരും. അതിനെ ബാധിച്ചുകൊണ്ട് അവൻ സ്ഫോടായനസി വരും. അതിനെ ബാധിച്ചുകൊണ്ട് സർവത്ര വിഭാഷ. ഇതാണ് സൂത്രങ്ങളുടെ അപവാദ ക്രമം എന്ന് പറയുന്നത്. ഗോ അഗ്രഹം എന്നിരിക്കുമ്പോൾ ആദ്യം വരുവേച്ചോ അയവായവ അതിൻ്റെ നിബന്ധനകളിലാണ്. അപ്പോഴെന്ന് പറയുന്നത് എന്താണ്? എങ്ങപ്പതാന്താ അതി അത് വരാം. അവൺ അതിനെ ബാധിച്ചുകൊണ്ട് പറയുന്നു അവങ് സ്ഫോടായനസിയ എന്നുള്ള സർവത്ര ഉപാഷ ഗോഹോ. അപ്പൊ ഈ സൂത്രത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അവസാനം നോക്കാം. ഇപ്പോ അഗ്രം എന്നിരിക്കും. കാരണം പദാന്തത്തിലല്ലാതെ വന്നാലോ? ഏങ്ങന്തം എന്ന് പറയുന്ന ഒരു പദത്തിന്റെ അന്ത്യത്തിൽ ഏങ്ങന്തം എന്ന് പറയുന്ന ഗോശബ്ദം മാത്രമല്ലല്ലോ. അത് സൂത്രത്തിലുണ്ടല്ലോ, ഗോഹോ എന്നുണ്ട് സൂത്രത്തിൽ, ഗോഹോ എന്നുണ്ട്. ആ അത് വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഗോശബ്ദ ഏങ്ങന്തമല്ലാതെയും വരും. അതിനെല്ലാം ഇവിടെ സമാധാനം പറയും, പ്രത്യുദാഹരണത്തിൽ സമാധാനം പറയും. കുറച്ചൊന്ന് സമാധാനപ്പെട്ടാൽ മതി. ഇവിടെ എന്താ പറയുന്നത്? ലോകേ വേദേച്ച, ലോകത്തിലും വേദത്തിലും ഏങ്ങന്തസ്യ ഗുഹോ, ഏങ്ങന്തമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഓകാരം അന്ത്യത്തിലിരിക്കുന്ന ഗുഹശബ്ദത്തിന് അതി ഹ്രസ്വകാരം പരമിരിക്കുമ്പോൾ ആ പ്രകൃതിഭാവ പദാന്തേകോഗ്രം. ഇത് നമ്മൾ ആദ്യം എന്താ വിട്ടത്? കാരണം ആ കാലഘട്ടത്തിൽ ഗോ എന്ന് പറയുന്ന ഇന്നത്തെ മൊബൈൽ പോലെയായിരുന്നു. ഗോ ഇല്ലാതെ ഒരു കാര്യമേ ഇല്ല. മനുഷ്യന്റെ സർവസാധാരണമായ ഉപയോഗത്തിൽ വരുന്ന ഒരു ശബ്ദമാണ് ഗോശബ്ദം. അപ്പൊ ഗോശബ്ദത്തിന് ഒരു പ്രത്യേകത, ഒരു പ്രത്യേക ഇത് അന്നുണ്ടായിരുന്നു, ഗോധനം. അതുകൊണ്ട് അതിൽ ഗോ ശബ്ദത്തോട് ചേർന്ന് വരുന്ന ധാരാളം പ്രയോഗങ്ങളും ഉപയോഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗോയ്ക്ക് വേണ്ടി പ്രത്യേക സൂത്രം ഉണ്ടാക്കി, ഒന്നല്ല പല സൂത്രങ്ങളുണ്ടാക്കി. പക്ഷേ ഇന്നിപ്പോൾ ഗോ ശബ്ദത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. അതുകൊണ്ട് സന്ധിയിൽ വലിയ ഉപയോഗം വരുന്നില്ല. എവിടെയെങ്കിലും ഗോശബ്ദം വരുമ്പോഴേ ഉള്ളൂ. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഗോശബ്ദം വന്നാലേ ഇതിന്റെ ആവശ്യം. ഇപ്പൊ ഗോ അഗ്രഹം എന്നിരിക്കുന്നു. ഇവിടെ പ്രകൃതിഭാവം എന്ന് വെച്ചാൽ പ്രകൃത്യാസ്തീയതേ, പ്രകൃതി എങ്ങനെയോ അതുപോലെ ഇരിക്കുന്നു. പ്രകൃതി എന്ന് വെച്ചാൽ ശബ്ദസ്വരൂപം, ശബ്ദസ്വരൂപം അങ്ങനെ തന്നെ ഇരിക്കുന്നു, മാറ്റമില്ല. ഇപ്പൊ ചോദിച്ച ചോദ്യമാണ് ഏങ്ങന്തോ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഏങ്ങന്തസ്യം. ഇത് പ്രത്യുദാഹരണം. ഏങ്ങന്തം എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഉദാഹരണം. അതായത് നമുക്കറിയാം ഗോശബ്ദം ഏങ്ങന്തമാണ്. ഗോശബ്ദത്തിന്റെ അവസാനം ഓകാരമേ വരത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ ഏങ്ങന്തമായ ഗോശബ്ദം എന്ന് എടുത്തെന്തിനു പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ കുഴപ്പം. ഇതെന്താണ്? ചിത്ര ഗു അഗ്രം. ഇവിടെ നോക്കുക, പദാന്തത്തിലാണ് ഗോശബ്ദം. ചിത്രഗു പദാന്തത്തിലാണ്, ഗോശബ്ദമാണ്. പരത്തിൽ അഗ്രം, ഹ്രസ്വകാരമുണ്ട്. അതി ഈ പറഞ്ഞ നിമിത്തങ്ങൾ എന്താ ഉണ്ട്? ഒന്ന് മാത്രമല്ല. എന്താണ്? ചിത്രഗു എന്ന് പറയുന്നത് ഏങ്ങന്തമല്ല. നമ്മളിനി പഠിക്കും ഗു ചിത്രഗു. ചിത്ര ഗാവോ യസ്യ ചിത്ര, ചിത്രം എന്ന് പറഞ്ഞാൽ വിചിത്രങ്ങളായ ഗോക്കൾ, അല്ലെങ്കിൽ ചിത്രവർണ്ണമുള്ള ഗോക്കൾ. ആർക്കാണോ ഉള്ളത് അവൻ ചിത്ര ഗു എന്ന് വരും. ഇവിടെ ഗോസ്ത്രീയോ ഒരു വസ്ത്രജനസ്യ എന്നൊരു സൂത്രം നമ്മൾ പഠിക്കുക. സൂത്രപ്രകാരം ഓകാരത്തിന് ഹ്രസ്വമായ ഉകാരം എന്നാണ്. അപ്പൊ ചിത്ര ഗോ എന്നിരുന്നിട്ട് പിന്നീട് അത് ചിത്ര ഗു എന്നാവും. അവിടെ ഗോ എന്ന് പറയുന്നത് ഗോ തന്നെയാണ്. വർണ്ണവികൃതി, വർണ്ണവികാരം സംഭവിച്ചു. ഓ ഊവായി മാറി. ഓത്തിന് ഹ്രസ്വമായ ഉകാരം വന്നു. അപ്പൊ ഇവിടെ എന്താണോ ഉപശബ്ദമാണ്, ഹ്രസ്വകാരം പരത്തിലുണ്ട്, ഇത് പദാന്തത്തിലാണ്. പക്ഷേ ഏങ്ങന്തമായ ഗോശബ്ദമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം, ഗോശബ്ദം ഓകാരാന്തം അല്ലാതെയും പ്രയോഗിക്കാം. ഇവിടെ ഗോശബ്ദം ഉകാരാന്തമായി പ്രയോഗിച്ചിരിക്കുന്നു, അതിന് നിയമമുണ്ട്. പിന്നെ ചിലർ വേണമെങ്കിൽ ചോദിക്കാം, ഇവിടെ ഗോശബ്ദമല്ലല്ലോ ഭൂശബ്ദമല്ലേ എന്ന് ചോദിക്കാം. അതിന് സമാനം പറയുന്നത് എന്താണോ, ഗോശബ്ദം അല്ല ഗുശബ്ദമാണ്. പക്ഷേ ഗോശബ്ദത്തിലെ ദീർഘമായ ഓകാരം ഹ്രസ്വമായ ഉകാരമായി മാറിയെന്നല്ലേ ഉള്ളൂ. ഏകദേശപകൃതം അനന്യവത്, ഒരു ശബ്ദത്തിന്റെ ഏകദേശത്തിൽ എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് എന്തെങ്കിലും വികാരം വന്നു കഴിഞ്ഞാൽ അന്യവത്തിന അത് മറ്റൊരു ശബ്ദമാകുന്നില്ല എന്നാണ്. ഏകദേശ വികൃതം അനന്യവത് ഛിന്നേവി പുച്ഛേ ശ്വാസോ ഏവ നജാശു നജഗർദ്ദഭ. പശുവിന്റെ വാല മുറിഞ്ഞു പോയാലും ചിന്നേവി പുച്ഛേ ശ്വാ പശു എന്തോ ഇവിടെ നായ് ഏത് മൃഗമായിക്കോട്ടെ, നായ് നായ് തന്നെയാണ്, വാലം മുറിഞ്ഞാലും നായ് നായ് തന്നെ. എന്നുവെച്ചാൽ അശു അതൊരിക്കലും അശുമാകത്തില്ല വാലം മുറിഞ്ഞുകൊണ്ട്. നജഗർദ്ദഭ അതൊരിക്കലും കഴുതിയുമാകത്തില്ല. അതാണ് ന്യായം, ലൗകിക ന്യായമാണ്. അതനുസരിച്ച് പറയുകയാണ് ഏകദേശവകൃതം അനന്യവത്. ഏകദേശത്തിൽ ഒരു അംശത്തിൽ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു വികാരം വന്നു എന്ന് കരുതി അന്യവത്തിന് അത് മറ്റൊന്നാകുന്നില്ല എന്നീ പഠിക്കുവാണ്. അതുകൊണ്ട് ചിത്ര ഗോ എന്ന് പറയുന്നിടത്ത് ഗോശബ്ദം ഗു ആയി മാറിയാലും അത് ഗോശബ്ദം തന്നെ. ഇവിടെ ഏങ്ങന്തമായ ഗോശബ്ദമില്ല. പക്ഷേ ഈ സൂത്രത്തിൽ പ്രത്യേകം പറഞ്ഞു എന്താണ്, ഗോശബ്ദം ആയാൽ പോരാതെ ഏങ്ങന്തം തന്നെ ആയിരിക്കും, ഓകാരാന്തം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ പ്രകൃതിഭാവം വരത്തില്ല. ചിത്ര ഗു അഗ്രഹം നിരന്നപ്പോ സൂത്രം പ്രവർത്തിച്ചു ഗണിച്ചു വന്നു ചിത്രഗ്വഗ്രം. ഇനി അടുത്ത ചോദ്യം ഇതാണ്, പദാന്തേക്കും എന്താണ് ഏങ്ങന്തസ്യ ഏങ്ങന്തോ എന്ന് പറഞ്ഞുകൊണ്ട് അത് പദാന്തം ആയിക്കൂടെ എന്ന് ചോദിച്ചില്ലേ. ഏങ്ങന്തമായ ഗോശബ്ദം എന്ന് പറഞ്ഞാൽ പദാന്തമായിരിക്കും, ഏങ്ങന്തം എന്നല്ലേ പറഞ്ഞത്. അന്തം എന്ന് പറയുമ്പോൾ പദാന്തം എന്നായിക്കൂടെ, പിന്നെ എന്തിന് പദാന്തം എന്നെന്തിനു പറഞ്ഞു, ഇതും പ്രത്യുദാഹരണം. ഏങ്ങന്തമായ ഗോശബ്ദം പദാന്തമായിരിക്കണമെന്ന് നിയമമില്ല. ഉദാഹരണം ഗോഹോ, ഇവിടെ സന്ധി വരുന്നത് ഗോ അസ് എന്നിരിക്കുമ്പോഴാണ്. ഗോ അസ്, ഗോ അസ് എന്ന് പറയുന്നത് ഗോ ശബ്ദത്തിന്റെ ഷഷ്ടി ഏകവചനത്തിലും പഞ്ചമി ഏകവചനത്തിലും ഗോ അസ് എന്നിരിക്കും. ആ പ്രക്രിയ ഇപ്പോൾ വിശദീകരിച്ചാൽ മനസ്സിലാകാൻ ഒട്ടും സാധ്യമല്ല. അതുകൊണ്ട് അതിവിടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, നമ്മൾ സുബന്ധ പഠിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഇപ്പം ഇത്രമാത്രം മനസ്സിലാക്കുക, ഗോ അസ് എന്നിരുന്നു. ഗോ എന്ന് പറയുന്നത് ഏങ്ങന്തമായ ഗോശബ്ദമാണ്, പക്ഷെ ഇവിടെ പദാന്തമല്ല. ഗോ എന്ന് പറയുന്നത് പദത്തിന്റെ അന്ത്യത്തിലല്ല. ഇവിടെ പദസംജ്ഞ ഇല്ല എന്ന് മാത്രം മനസ്സിലാക്കുക, വേറെ എന്തുണ്ടെന്നും ഇപ്പം മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ പോയാൽ പ്രശ്നമാകും. ഇവിടെ അത്രമാത്രം മനസ്സിലായാൽ മതി. അപ്പോൾ ഇവിടെ ആ പ്രക്രിയകളൊന്നും പഠിക്കാത്ത ഒരാളോട് ഈ പ്രത്യുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയും മാത്രം മനസ്സിലാക്കുക, ഗോ അസ് എന്നിരുന്നു. അവിടെ ഗോ ശബ്ദം ഏങ്ങന്തമാണ്, പക്ഷേ പദാന്തത്തിൽ അല്ല. ഓകാരം പദത്തിന്റെ അന്ത്യത്തിലല്ല. ഇവിടെ സിംഹസോശ്ച പൂർവരൂപം വന്ന് ഗോസന്നായി സസരുഷ്വരൂപ പ്രകാരം രുത്തം വന്ന് വിസർഗം വന്ന് ഗോഹം എന്ന് വരും. അതെല്ലാം ഇനി പഠിക്കേണ്ട പ്രക്രിയകളാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ചിന്തിക്കാനൊന്നും പോണ്ട. ഗോഹം എന്നുള്ളടത്ത് ഏങ്ങന്തമായ ഗോശബ്ദമാണ്, പദാന്തമല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ബാക്കിയെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇന്നിവിടെ രണ്ട് വിശേഷ സൂത്രങ്ങളെ പറയുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ്? അവങ് സ്ഫോടായനസയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൽ അവങ്ങിന് വേണ്ടിയിട്ട് പറയുന്നു. ആദ്യത്തെ സൂത്രം എന്താണ്? അനേകാല ശിത്ത് സർവസ്യ വിധിപ്രാപ്തേ. ഇതിന് വൃത്തി എഴുതിയിട്ടില്ല, കാരണം സ്പഷ്ടം. വൃത്തി കൂടാതെ തന്നെ സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കാമെങ്കിൽ വൃത്തി എഴുതാറില്ല. ഇത് സർവാദേശത്തെ കുറിച്ച് പറയുകയാണ്. ഹലോ അന്ത്യസ്യ, എന്താണ് നമ്മളത് പഠിച്ചത്? സൃഷ്ടിയുള്ള നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അന്ത്യത്തിന് ആദേശം വരുന്നു. അതുപോലെ ഇവിടെയും പറയാണ്, ഒരാദേശം അനേക അല്ലാണെങ്കിൽ, അല്ലെന്ന് വെച്ചാൽ വർണ്ണം, അനിതി വർണ്ണപര്യായ. അനേക അല്ലെന്ന് വെച്ചാൽ അനേക വർണ്ണങ്ങളുണ്ടെങ്കിൽ ഒരാദേശം. ഒന്ന് മറ്റൊന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അത് ശിത്തായിരിക്കണം എന്ന് വെച്ചാൽ ആ ആദേശത്തിൽ ശകാരം ഇട്ടായിരിക്കണം. അങ്ങനെയും വരും. ജസഹസി ഒക്കെ ഇനി നമ്മൾ പഠിക്കുന്നതാണ്. ഒരാദേശം വിധിക്കുമ്പോൾ ആദേശത്തിൽ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങളുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ ആദേശത്തിൽ ശകാരം ഇത്തായിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ആദേശം അത് ഏതിനാണോ വിധിക്കുന്നത് അതിൻ്റെ അന്ത്യത്തിനല്ല വരുന്നത്. അലോന്ത്യസ്യപ്രകാരം അന്ത്യത്തിനല്ല വരുന്നത്, പിന്നെയോ സർവസ്യ അതിന് മുഴുവനുമായിട്ട് വരും. ഒരു സ്ഥാനിക്കാണല്ലോ ആദേശം വിധിക്കുന്നത്. ആ സ്ഥാനി ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങളുണ്ടെങ്കിൽ അതിന് മുഴുവനും വരും ആദേശം. ഇപ്പൊ സംയോഗാന്തസി ലോകാന്ന് പറഞ്ഞു, സംയോഗാന്തമായ പദത്തിന് ലോകം വരുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ അനേക വർണ്ണങ്ങളെ വിധിക്കുകയാണെങ്കിൽ ആ വിധി അതിന് മൊത്തത്തിനും വരും. അല്ലെങ്കിൽ സകാരയുക്തമായിരിക്കും. ഇവിടെ അവങ്ങാണ് വിധിക്കുന്നത്. അവങ് അകാരം അകാരം അതിനുശേഷം ഒരകാരം അകാരയുക്തമായിപ്പോയി. ഇവിടെ മൂന്ന് വർണ്ണങ്ങളാണ്, അകാരം അകാരം അകാരം, മൂന്നക്ഷരങ്ങളുണ്ട്. അങ്ങനെ വിധിക്കുന്നിടത്ത് ഏതിനാണോ വിധിക്കുന്നത് അതിൻ്റെ മൊത്ത സ്ഥാനത്ത് വരും. വിധിക്കുന്നതിൽ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് അവിടെ അവങ്ങിരിക്കും. അതാണ് ഈ സൂത്രം കൊണ്ട് കിട്ടുന്നത്. ഇതി പ്രാപ്തേ, പക്ഷെ ഇതിൻ്റെ അപവാദം വരുന്നു. എന്താണ് ഇച്ഛ? ഇത്തച്ച ഏത് സൂത്രം വന്നത്? സ്തോശ്നശു നേരിട്ട് ഒന്നാച്ചാന്ന് വരും. ആദ്യം എന്തുവരും? ജസ്തും പിന്നെ സ്തോസ്റ്റുനോസ്റ്റു സ്റ്റത്വം ചർത്തും അത് ഓർത്തിരിക്കുന്നു. അതാണ് ഞിത്ത് ച ഞിച്ചായി പറയുന്നു. ഞിത് അനേകാലപി അന്ത്യശിവസ്യ, ഒരാദേശത്തിൽ അനേക വർണ്ണങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിൽ നകാരം ഇത്താണെങ്കിൽ പണിന് ഇത്ത് കൊണ്ടെന്നെല്ലാം കളിക്കുന്നതെന്ന് ഇതിന്ന് മനസ്സിലാക്കും. അതിലൊരു നകാരം ഇത്താക്കി വച്ചിട്ടുണ്ടെങ്കിൽ ആ ആദേശം വിധിക്കുന്ന വർണ്ണങ്ങളിൽ അന്ത്യമായ വർണ്ണത്തിനേ വരത്തുള്ളൂ. വീണ്ടും അലോന്ത്യസ്യ എന്താ പറഞ്ഞത്? ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിട്ട് വിധിച്ചു കഴിഞ്ഞാൽ അന്ത്യത്തിന് വരും. അതിനെ ബാധിച്ചുകൊണ്ട് അനേകാൽസ്യ സർവസ്യ എന്ന് പറഞ്ഞു. ആ ആദേശത്തിൽ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങളോ ശകാരം ഇത്തോ ഉണ്ടെങ്കിൽ അത് സർവത്തിനും വരും. അതിനെ ബാധിച്ചുകൊണ്ട് ഇച്ച എന്ന് പറയുന്നു, അനേകാലായിക്കൊള്ളട്ടെ, അനേകാലാണെങ്കിലും അതിൽ അകാരം ഇത്താണെങ്കിൽ അന്ത്യത്തിന് വരും. ഇതാണ് അപവാദക്രമം. ഒന്നിനെ ബാധിച്ച് വേറൊന്നും, അതിനെ ബാധിച്ച് വേറൊന്നും. അപ്പോ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിന് അന്ത്യത്തിന് വരണമോ അതോ മൊത്തത്തിനും വരണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അലോ അന്ത്യസേ അറിയണം, അനേകാൽസ്യ സർവസ്യ അറിയണം, മിച്ച അറിയണം, ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതും അറിയണം. ഇനി വരുന്ന വിധിസൂത്രമാണ് അവങ്സ്ഫോടായനസ്യ. പദാന്തേ ഏങ്ങന്തസ്യ ഗോഹോ അവങ് വാ അചി. ഇത് ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പദാന്തേ പദാന്തത്തിൽ, ഏങ്ങന്തസ്യ ഗോഹോ ഏങ്ങന്തമായ ഗോശബ്ദത്തിന്, അത്രയും പഴയതുപോലെ തന്നെ. പദാന്തസ്യ എന്നാക്കിയാലും കുഴപ്പമില്ല. പദാന്തസ്യ ഏങ്ങന്തസ്യ ഗോഹോ, പദാന്തമായ ഏങ്ങന്തമായ ഗോശബ്ദത്തിന്, അങ്ങനെ എടുക്കാം. എന്തുവരും? അവങ്. ഇവിടെ വിധിക്കുന്നത് അവങ് ആദേശമാണ്. അവങ്ങിന്റെ പ്രത്യേകത എന്താണ്? അവങ്ങിനെ അകാരം ഇത്തായി പോകുന്ന ഏത് സൂത്രമാണ്? ഏതാ സൂത്രം? ഹലന്ത്യം ഉപദേശേ അന്ത്യം ഹൽ ഇത്യസ്യാത്. ഉപദേശം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ധാതു പ്രാതിപദിക നിപാത, ബാക്കി പ്രത്യയ പ്രത്യാഹാര സൂത്ര ആദേശ ആഗമ, ഇതെല്ലാം വരും. അപ്പൊ ആദേശമായിരുന്നു, അത് ഉപദേശമാണ്. അപ്പോൾ അതിൻ്റെ അന്ത്യത്തിൽ ഹലന്ത്യം എന്നുള്ള സൂത്രപ്രകാരം അത് നിസ്സഞ്ജമൊന്നും തസ്സിലോ ലോപിച്ചും പോയി. ശേഷിക്കുന്ന എന്താണ്? അവ അകാരം വകാരം അന്ത്യവരകാരം. ഈ അന്ത്യത്തിൽ അകാരം ഇത്താകുമോ എന്ന് സംശയം വരും. കാരണം അതാ ഉപദേശ ജനിത സത്യപ്രകാരം അതുകൊണ്ട് ഇത്തായിക്കൂട, അത് ഇത്താകുന്നില്ല. എന്തുകൊണ്ട്? പ്രതിജ്ഞ പ്രതിജ്ഞ ആനുനാസിക്യാഹ പാണിനീയാഹ. ശരി, ഇത് പ്രതിജ്ഞ ചെയ്തിട്ടില്ലെന്ന് എങ്ങനെ അറിയാം? ആര് പറഞ്ഞെന്ന്? അതിന് പാണിനിയുടെ വേറെ സൂത്രം ജ്ഞാപകമാണ്. ഗവാശ്വ പ്രഭൃതിന് ചേർന്നൊരു സൂത്രമുണ്ട്, അതിൽ ഗവാശ്വ എന്ന് പാണിനി പ്രയോഗിച്ചിട്ടുണ്ട്. അത് ജ്ഞാപകമാണ്. പലയിടത്തും അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതെല്ലാം പോട്ടെ, ഇപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. അവ എന്ന് പറയുന്നതിൻ്റെ ഗകാരം മാത്രമേ ഇത്താവുന്നുള്ളൂ. അവ ആണ് ആദേശം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് അനേകല്ലാണ്. അപ്പൊ ഈ സൂത്രത്തിൽ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്ന എന്താണ്? ഏങ്ങന്തമായ ഗോശബ്ദം. അതിനെന്ത് വിധിച്ചു? അവങ് ആദേശം വിധിച്ചു. എപ്പോ? അച്ച് പരമിരിക്കും. അപ്പോ ഇവിടെ പ്രത്യേകം പറഞ്ഞു ഏങ്ങന്തസ്യ ഗോഹോ, അത് പൂർവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഏങ്ങന്തമായ ഗോ എന്ന് ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് ഏത് സൂത്രം അവിടെ വരാം? അലോ അന്ത്യസ്യ പ്രകാരം ഓകാരത്തിന് വരാം. ഇവിടെ അത് തന്നെ വരുന്നത്. പക്ഷെ മറ്റൊരു തകരാറുണ്ട്. എന്താണ്? അനേകാൽസ്യ സർവസ്യ പറഞ്ഞു. ആദേശത്തിൽ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങളുണ്ടെങ്കിൽ അത് സർവാദേശമാണെന്ന് പറഞ്ഞാൽ ഗോയ്ക്ക് വരും. ആ സൂത്രം പ്രവർത്തിച്ചാൽ, പ്രവർത്തിക്കുന്നില്ല, അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥാനി ഏതാണ്? ഗോ. സർവാദേശം വരുമ്പോൾ ഗകാരത്തിൻ്റെയും ഓകാരത്തിൻ്റെയും കൂടെ സ്ഥാനത്ത് വന്നിട്ട് അത് പോകും. ഗോ അവിടെ കാണത്തില്ല. ആണ് സർവാദേശത്തിൻ്റെ പ്രത്യേകത. പക്ഷേ അതിനെ ബാധിക്കുന്നതാണ് അടുത്ത സൂത്രം. എന്താ പറയുന്നത്? മിച്ച. പറയുന്നത് അനേകല്ലായിക്കൊള്ളട്ടെ, പക്ഷെ അതിലൊരു നകാരം ഇത്താക്കിയാൽ മനസ്സിലാക്കണം അത് സർവാദേശം അല്ല, മറിച്ച് അലോന്ത്യസ്യ പറയുന്നത് പോലെ അന്ത്യവർണത്തിനെ വരത്തുള്ളൂ. അപ്പോൾ ഓകാരത്തിനെ എന്ത് വരത്തുള്ളൂ? അവാദേശം വരുമ്പോൾ ഗ് അവ ഗവാന്നിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഉദാഹരണം? ഗോ അഗ്രം, ഗോ അഗ്രം. ഇവിടെ ഗോ അഗ്രം എന്നിരിക്കുമ്പോൾ ആദ്യം ഏത് സൂത്രം വരും? ഏച്ചു അയവ വരാം. കാരണം ഏച്ചിലെ ഓ ഇരിക്കുന്നു, പരത്തിൽ അച്ചിരിക്കുന്നു. പക്ഷെ അതിൻ്റെ അപവാദ സൂത്രമാണേത് ഏങ്ങ പദാന്തതതി, പദത്തിൻ്റെ അന്ത്യത്തിൽ ഗോ ഏങ്ങിലെ ഓ ഇരിക്കുന്നു, പരത്തിൽ അതിയിരിക്കുന്നു. അതിൻ്റെ അപവാദമാണേത് അവങ് സ്ഫോടായനസ്യ. സ്ഫോടായനൻ എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായമാണ് അവങ് വരുന്നത്. സ്ഫോടായനൻ ആചാര്യന്റെ പേരാണ്. അപ്പോൾ എന്ത് വന്നു? അവ വന്നു, ഗ് അവ എന്ന് വന്നു. അപ്പൊ ഗവ പരത്തിൽ എന്തിരിക്കുന്നു? അഗ്രം. ഗവ അഗ്രം എന്നിരിക്കുമ്പോൾ സൂത്രം വരും അത സവർണേ ദീർഘ, ആയുടെ പരത്തിലായിരുന്ന ദീർഘം എന്ന് ഗവാഗ്രം എന്ന്. ഇതും അപൂർവമായി വരുന്ന ഒരു ഉദാഹരണമാണ്, അതുകൊണ്ടാണ് ആദ്യം നമ്മൾ വിട്ടത്. ഇവിടെ സ്ഫോടായനന്റെ എന്ന് പറഞ്ഞു, സ്ഫോടായനന്റെ എന്ന് പറഞ്ഞാൽ സ്ഫോടായനെന്ന് പറയുന്ന ഇദ്ദേഹമാണ് സ്ഫോട സിദ്ധാന്തം ആവിഷ്കരിച്ചതെന്നാണ് പറയുന്നത്. സ്ഫോടായനൻ എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ മറ്റാചാര്യന്മാരുടെ അഭിപ്രായത്തിൽ എന്താണ് അവങ്ങാദേശം? സ്ഫോടായനന്റെ അഭിപ്രായ പ്രകാരം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാചാര്യന്മാരുടെ ആരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇത് വരത്തില്ല എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഇത് വികല്പമായി വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. ഈ സൂത്രം പ്രവർത്തിക്കുന്നില്ല എന്നിരിക്കട്ടെ, അപ്പോൾ എന്തുവരും? അപ്പോൾ എന്തുവരും? ഗോ അഗ്രം. ഏത് സൂത്രം വരും? എങ്ങ പദാന്താത് അതി ആണ് വരുന്നു. പിന്നെയോ സന്ദർഭത്ര വിഭാഷ. ഗോഹോ, ഇതിന്റെ അപവാദമാണത്. സന്ദർഭത്ര വിഭാഷ ഗോഹോ. അപ്പൊ ഇവിടെ ആ രൂപം ഇവിടെ കൊടുക്കണം. ഏതാണോ ഗോ അഗ്രം, വസ്തുവത്തിൽ അത് കൊടുത്തിട്ടില്ല. അവങ് സ്ഫോടായനസ്യ വരാത്ര പക്ഷം സർവത്ര വിഭാഷ ഗോഹോ പ്രകാരം ഇവിടെ എന്തുവരും? പ്രകൃതിഭാവം വരും. ഇനി അതും എന്താണ് വിഭാഷ എന്ന് പറഞ്ഞു, അതും വികല്പമാണ്. അത് വരാത്ത പക്ഷത്തിലോ ഏങ്ങ പദാന്ത തതിയ. അപ്പൊ ഇവിടെ മൂന്ന് രൂപം കൊടുക്കണം. ഒന്ന്, ഈ സൂത്രപ്രകാരം വരുന്ന ഗവാഗ്രം. രണ്ട്, ഈ സൂത്രം വരാതിരിക്കുമ്പോൾ വരുന്ന സർവത്ര വിഭാഷ ഓഹോ, അത് കൊടുക്കണം. അപ്പൊ എങ്ങനെ ഒരു രൂപം? ഗോ അഗ്രം പ്രകൃതിഭാവം. ഇനി അത് വികല്പമായതുകൊണ്ട് അത് വരാത്ത പക്ഷത്തിൽ എന്തുവരും? എങ്ങപ്പതാന്താതി വന്നിട്ട് ഗോഗ്രം. അങ്ങനെ മൂന്ന് രൂപ ഇവിടെ വരണം. പക്ഷെ ഈ പുസ്തകത്തിൽ തെറ്റിച്ച കൊടുത്തിരിക്കുന്നു. ഈ പുസ്തകത്തിൽ എന്താ കൊടുത്ത്? സർവത്ര വിഭാഷ ഗോഹോ എന്നുള്ളത് ഗോഗ്രം കൊടുത്ത്, ഗോഗ്രം കൊടുത്ത്, ഇവിടെ കൊടുത്തില്ല. അവിടെ അത് വരാൻ പാടില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പാടില്ല? അമംഗ് സ്ഫോടായനസ് വിധിച്ച് അത് വരാത്ത പക്ഷത്തിലാണ് എന്ത് വരുന്നത്? സർവത്ര വിഭാഷാഗോഹോ. അതും വരാത്ത പക്ഷത്തിലാണ് എന്ത് വരുന്നത്? എങ്ങപ്പദാന്തതതി, മൂന്നാമത്തെ രൂപം വരുന്നു. എങ്ങപ്പദാന്തതതിയുടെ വിശേഷത എന്താണ്? ഇത് രണ്ടിനെ അപേക്ഷിച്ച് നിത്യമാണ്, അത് വികല്പമല്ല, നിത്യമാണ്. അപ്പോ നിത്യം എപ്പോഴായിരിക്കും വരുന്നത്? വികല്പ വിധികളെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞു. വികല്പമായ രണ്ട് വിധികളും പ്രവർത്തിച്ചിട്ട് പിന്നെ എന്താ ശേഷിക്കുന്നത്? നിത്യമായി വരും. അപ്പോ ഗവാഗ്രം ഒന്ന്, രണ്ടാമത്തത് ഗോ അഗ്രം പ്രകൃതിഭാവം വരുന്നു, മൂന്നാമത്തത് ഗോഗ്രം പൂർവ്വരൂപം വരുന്നു. ആ ക്രമത്തിൽ വേണം സൂത്രം പ്രവർത്തിക്കേണ്ടത്. അത് ഇവിടെ തിരിച്ചാ കൊടുത്തിരിക്കുന്നത്, അത് ശരിയല്ല. അത് ശേഷമോ മുമ്പെന്ന് നോക്കണ്ട, ഏത് ഏതിന് അപവാദം എന്ന് നോക്കിയാൽ മതി. അപവാദം ആദ്യം പ്രവർത്തിക്കും. പൂർവ്വം പരമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, പര നിത്യ അന്തരംഗ അപവാദാനാം ഉത്തരോത്തരം ബലീഹ. രണ്ട് സൂത്രങ്ങൾ വരുമ്പോൾ മുമ്പോ പിമ്പോ എന്നുള്ള ഇവിടെ വിഷയമല്ല, ഏത് ഏതിന് അപവാദം എന്ന് നോക്കണം. അപവാദം ആദ്യം പ്രവർത്തിക്കും. ഗോ അഗ്രഹം എന്നിടത്ത് എന്തുകൊണ്ട് ഏച്ചോ അയവ അയവ വന്നില്ല എന്നാണ് ചോദ്യം. എന്താ അതിന് സമാധാനം? അതിലൂടെ മൂന്ന് രൂപം വന്നില്ലേ, ഒന്നുകൂടെ വന്നാ എന്താ കുഴപ്പം? അപവാദമായിട്ടല്ലേ ഇപ്പൊ ഇവിടെ വന്നത്. ഗവാഗ്രഹം ഗോഗ്രഹം അത് നിത്യമായതുകൊണ്ട് അതാണ് അതിന്റെ ഉത്തരം. യേച്ചുവായവായവേ ബാധിക്കുന്നെങ്ങനെ? നിത്യമായി ബാധിക്കുന്നു. നിത്യമായി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേന്ന് വരാൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടും ബാധിക്കുന്നെങ്ങനെ? വികല്പമായി. വികല്പമായി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൂത്രങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു പക്ഷമുണ്ട്. ഈ സൂത്രം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, ഈ രണ്ട് സൂത്രം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അവിടെ രണ്ട് സൂത്രങ്ങൾ പ്രാപ്തമാകും. ഒന്ന് ഏച്ചോ അയവായവ, മറ്റൊന്ന് ഏങ്ങപ്പദാന്ത തതി. പിന്നെ അവിടെ ചോദ്യം പിന്നെ ഇതിൽ രണ്ടിൽ ആര് പ്രവർത്തിക്കുമെന്നാണ്. അപ്പോ ഏച്ചോ അയവായവ എന്ന് പറയുന്ന സൂത്രത്തിന്റെ അപവാദമാണ് ഏങ്ങപ്പദാന്ത തതി. പിന്നെ അതിനെ പ്രവർത്തിക്കാൻ പറ്റൂ, കാരണം നിത്യമായി ബാധിച്ചാൽ പിന്നെ ഔത്സർഗിക സൂത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രകല്പ്യവാ ഉപവാദ വിഷയം തത് ഉത്സർഗ അഭിനിവിശത. പഠിച്ചിട്ടുണ്ടോ? മുമ്പ് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. ഉണ്ടാ? കേട്ടിട്ടിരുന്നു, അത്രയും ധൈര്യമായിട്ട് പറഞ്ഞ. എന്താ വികല്പമായി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു? വികല്പമായി എന്തെന്നാ പറഞ്ഞത്? അതെന്നെ അപവാദം എന്ന് പറയുന്നു. വികല്പമായി ബാധിക്കുന്നു എന്നില്ല, വികല്പമായി എന്തായെന്ന്? വികല്പമായി എന്തായെന്ന? വികല്പമായി ബാധിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? വികല്പമായി അപവാദം എന്നല്ല എന്റെ അർത്ഥം. അതായത് സർവത്ര വിഭാഷ ഗോഹ കഴിഞ്ഞിട്ട് തന്നെയാണ് അവൻ സ്ഫോടായന സ്വീകൃത. സംശയം ഉണ്ടെങ്കിൽ നമ്പര് നോക്കുക. ആണോ? അത് 122 223 ആണല്ലോ. അപ്പോ വിഭാഷ എന്ന് പറയുന്നത് അടുത്ത സൂത്രത്തിലേക്ക് എടുത്താൽ മതി. സ്ഫോടായനസ്യ പറയേണ്ട കാര്യമില്ല, കാരണം സ്ഫോടായനസ്യ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത്? വികല്പമായി. ഒരു ആചാര്യന്റെ പേര് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ന ആചാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റാചാര്യന്മാരുടെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല, അതുകൊണ്ട് രണ്ട് രൂപം വരുമെന്ന് കിട്ടും. അപ്പോൾ സർവത്ര വിഭാഷ ഗോഹം എന്നുള്ളതിൽ വിഭാഷ എന്ന് പറഞ്ഞാൽ വികല്പമാണ്, കുറച്ചുകൂടി ശക്തിയുള്ള വികല്പമാണ് അത്. പിന്നെ സ്ഫോടായനസ്യ എന്തിനു പറഞ്ഞു? അപ്പോൾ ഇവിടെ സ്ഫോടായനസ്യ എന്ന് പറഞ്ഞത് പണിയത് വികല്പം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അത് പൂർവ്വത്തിൽ നിന്ന് വരുന്നുണ്ട്. സ്ഫോടായനസ്യ എന്ന് പറഞ്ഞ് ചില സ്ഥലത്ത് പണിനി ഇങ്ങനെ പറയും. അതായത് സ്ഫോടായനൻ എന്ന് പറയുന്ന ആചാര്യനോടുള്ള ആദരവിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ചാൽ തനിക്ക് മുമ്പ് അല്ലെങ്കിൽ തനിക്ക് സമകാലികനായി തന്നെ സ്ഫോടായനൻ എന്ന് പറയുന്ന ഒരു ആചാര്യനുണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കൂടി പരിഗണിക്കണം. ഇങ്ങനൊരു സൂത്ര നിയമങ്ങളെ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അവങ്ങ് വരുമെന്നാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിക്കുന്നു എന്ന് ആചാര്യനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ഫോടായനൻ എന്ന് ചേർത്തത്, അല്ലാതെ വികല്പത്തിന് വേണ്ടിയല്ല. ചില സ്ഥലത്ത് ആചാര്യന്റെ പേര് പറഞ്ഞാൽ മനസ്സിലാക്കണം, അതുകൊണ്ട് ഇത് വികല്പമാണ്. പക്ഷെ ഇവിടെ സർവത്ര വിഭാഷാഗോഹു എന്നുള്ള സൂത്രത്തിൽ നിന്ന് വിഭാഷ എന്നുള്ള ശബ്ദം ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് വികല്പമാവും എന്നിരിക്കലും പാണിനി സ്ഫോടായനെ അനുസ്മരിക്കുകയാണ് ആചാര്യനോടുള്ള ബഹുമാനം കൊണ്ട്. അതുകൊണ്ട് പറയും ആചാര്യഗ്രഹണം പൂജാർത്ഥം. ഇവിടെ ആചാര്യ ശബ്ദം ആചാര്യനെ ഗ്രഹിച്ചിരിക്കുന്നത് പൂജയ്ക്ക് വേണ്ടിയാണ്, ബഹുമാനത്തിന് വേണ്ടിയാണ് എന്നൊക്കെ ഇതിനെക്കുറിച്ചുള്ള പൊതുവായ ചർച്ചകൾ വരുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ ഇപ്പം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗോ അഗ്രമെന്നാണ് ഇരിക്കുന്നത്. അവിടെ ആദ്യം എന്ത് സംഭവിക്കും? ആദ്യം സംഭവിക്കുന്നത് അവങ് സ്ഫോടാനസി പ്രകാരം ഗോയിലെ ഓകാരത്തിന് അവ വരും. അത് നിച്ച എന്നുള്ള സൂത്രപ്രകാരം അന്ത ആദേശമായി വന്നു കഴിഞ്ഞാൽ ഗവ അഗ്രം എന്നിരിക്കും. സവർണ ദീർഘമെന്ന് ഗവാഗ്രം എന്ന് വരും. ഈ സൂത്രം വികല്പമാണ്, ഇത് അപവാദ സൂത്രമാണ്. ഈ സൂത്രം വരാത്ത പക്ഷത്തിൽ സർവത്ര വിഭാഷ ഗോഹോ എന്നുള്ള സൂത്രപ്രകാരം ഗോ അഗ്രം എന്നിരിക്കുന്നിടത്ത് പ്രകൃതിഭാവമെന്ന് സന്ധി വരാതിരിക്കും. അതും വികല്പ സൂത്രമാണ്. അതും വരാത്ത പക്ഷത്തിൽ ഏച്ചോ അയവായവ എന്ന് പറയുന്ന സൂത്രത്തെ ബാധിച്ചുകൊണ്ട് ഏങ്ങപ്പദാന്തതതി എന്ന് പറയുന്ന സൂത്രപ്രകാരം പൂർവ്വരൂപം വന്നിട്ട് ഗോഗ്രം എന്ന പൂർവ്വരൂപം വരുന്ന മൂന്ന് രൂപം അവങ് സ്ഫോടാനസി കാണിക്കും. നമ്മളത് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. ആ പ്രതിഭാവം വരുമ്പം, പ്രകൃതിഭാവം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണോ എഴുതാം. എഴുതുന്നതല്ല മുഖ്യം. ഇവിടെ എന്തിനാണ് മുഖ്യം? ഏതിലാണ്? ഉച്ചരിക്കുന്നിടത്ത്. ഗോ അഗ്രം എന്ന് ഉച്ചരിക്കുന്നു. ഗോ അഗ്രം ഉച്ചാരണത്തിലാണ്. അവിടെ എന്താണ് ഗോഗ്രം എന്ന് ഉച്ചരിക്കുന്നില്ല. ഗോഗ്രം എന്ന് ഉച്ചരിക്കുകയാണെങ്കിൽ അകാരം ഉച്ചരിക്കാൻ പാടില്ല. പൊറുരൂപം വരുന്നിടത്ത് അകാരം ഉച്ചരിക്കാൻ പാടില്ല. സന്ധി ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ധി ചെയ്തിടത്ത് ഉച്ചാരണത്തിൽ സന്ധി എന്ന് ഉച്ചരിക്കണം. അതാണ് എന്റെ ശരി. പിന്നെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണമെങ്കിൽ എന്താണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പിരിച്ചും ഉച്ചരിക്കാം. പക്ഷെ ഉച്ചാരണത്തിൻ്റെ ഇതനുസരിച്ച് സന്ധി പിന്നെ എന്തിനാണ് ചെയ്തത്? സന്ധി ചെയ്തത് ചേർത്ത് ഉച്ചരിക്കാനാണല്ലോ. അതാണ് അമരപ്രഭു എന്ന് വേണോ മരപ്രഭു എന്ന് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചരിക്കുമ്പോൾ മരപ്രഭു എന്ന് ഉച്ചരിച്ചാൽ മതി. പൂർവ്വത്തിൽ എന്താ വന്നത്? ഏത് ശബ്ദമാണ്? പത്മനാഭോ. പത്മനാഭോ മരപ്രഭു എന്ന് ഉച്ചരിച്ചാൽ മതി. അതിൽ ഉച്ചാരണത്തെ സംബന്ധിച്ച് അത് ശുദ്ധമായ ഉച്ചാരണമാണ്. പക്ഷേ ഒരാൾക്ക് അർത്ഥം മനസ്സിലാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പത്മനാഭോ അമരപ്രഭു എന്ന് പിരിച്ചുച്ചരിക്കാം. അതെന്തിനു വേണ്ടിയിട്ട്? അർത്ഥം വേറൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആയിരുന്നാലും മായിരുന്നാലും വ്യത്യാസം അറിയാൻ പറ്റില്ലല്ലോ. അത് അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നിടത്ത് മാത്രം പിരിച്ചുച്ചരിക്കുക. സമാസമാണെങ്കിൽ പാടില്ല. സമാസത്തിലാണെങ്കിൽ ഉച്ചരിക്കുമ്പോൾ ചേർത്ത് തന്നെ ഉച്ചരിക്കുന്നു. സന്ധി വരുന്നിടത്ത് മാത്രമേ ഉള്ളൂ ഈ സ്വാതന്ത്ര്യം. അവിടെ രണ്ട് പദമാണ്, പത്മനാഭ അമരപ്രഭു. സന്ധ്യയാണ് വന്നിരിക്കുന്നത്, സമാസമാണ്. അപ്പോൾ പത്മനാഭ അമരപ്രഭു. പക്ഷെ ഒരു എന്താണ് പദമധ്യത്തിൽ വരുന്ന സമാസത്തിലും മറ്റും വരുന്ന സന്ധ്യയാണെങ്കിൽ നമുക്ക് പിരിക്കാൻ അവകാശമുണ്ട്. അവിടെ പിന്നെ എന്ത് ചെയ്യും? വിഗ്രഹിക്കും. പിന്നെ ഭാഷയെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്തവരടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇത് പിരിക്കാം. നമ്മൾ ലളിതാ സഹസ്രനാമം ചെല്ലുന്ന പിരിക്കുന്നവരെ വായിത്തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞപോലെ എങ്ങനെ വേണം നമുക്ക് പിരിക്കാം. നമ്മൾ പിരിക്കുന്നതന്നെ ശരി, നമ്മൾ പറയുന്നതന്നെ ശരി. അറിവില്ലാത്തവർക്ക് വേണ്ടി, അറിവില്ലാത്തവർക്ക് ഒരു നിയമവും ബാധകമല്ല. എന്തുവേണം ചെയ്യാം. അല്ലെങ്കിൽ സമാസത്തിൽ വിഗ്രഹിക്കണം, സന്ധി വരുന്നിടത്ത് പിരിച്ചെടുക്കണം. അപ്പൊ ഇത് ഈ കർമ്മ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഈ പുസ്തകത്തിൽ തന്നെ ഒരു പെസുക വന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഈ പുസ്തകമാണെന്നാണ്. വേറെ ഏതെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ എങ്ങനെയാണ്? എല്ലാവരുടെയും ഒരു പുസ്തകം തന്നെ. അതിലെങ്ങനെയാണ്? അല്ല, അതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. അവസാനത്തേൽ വരും. സർവത്ര ഭാഷ ബോഹയിലോ അതവിടെ ആവശ്യമില്ല, അത് ശ്രദ്ധക്കുറവുകൊണ്ട് വരുന്നതാണ്. അവസാനം മൂന്ന് രൂപം വേണം. അത് കുഴപ്പമില്ല, സ്യാദ് ചേർക്കുക ചേർക്കാതിരിക്കുകയും ചെയ്യും. അതങ്ങനെ ഒരു ക്രിയാരൂപത്തെ അധ്യായിരിക്കുന്നതാണ്. അതവിടെ ഇല്ലെങ്കിലും നമ്മൾ കൊണ്ടെന്ന് മനസ്സിലായി പോകുന്നു. വാ ഇല്ല അവിടെ, ആ വാ വേണം. വാ ഇല്ലെങ്കിൽ അത് മിസ്റ്റേക്കാണ്. സ്യാദെന്ന് പറയുന്നതിന് നമുക്ക് ചേർക്കുക ചേർക്കാതിരിക്കുക ചെയ്യാം, പക്ഷെ വാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അബദ്ധം പറ്റിയാണ്. അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, ശ്രദ്ധ കുറവ് കൊണ്ടുവച്ചാണ്. അവിടെ വാ വേണം. മലയാളം പുസ്തകം ഉണ്ടെങ്കിൽ വാ എഴുതി ചേർക്കണം. അത് നോക്കണം, ആ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തോണം. വാ കൂടിയേ ചെയ്തു, കാരണം ഇത് വികല്പമാണ്. സ്യാദെന്ന് പറയുന്നത് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം, കാരണം സൂത്രത്തിലല്ലോ ക്രിയ അധ്യായിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, അത് അണ്ടർസ്റ്റുഡാണ്, ഉണ്ടെന്ന് നമ്മൾ ധരിച്ചോണം. ക്രിയയില്ലാതെ ഒരു വാക്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പല സ്ഥലത്തും ഇപ്പോൾ ചെളുത്ത് സ്യാദ് വരും, ചെളുത്തില്ല. ഇപ്പോൾ ദുരാദ്ധുതേച്ച ദുരാസംബോധനെ വാക്യസട്ടേഹെ പുളുതോ വാ, സ്യാദ് അവിടെ ഇല്ല. വേണമെങ്കിൽ ചേർക്കാം, ചേർക്കാതിരിക്കാം, അതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ വാ അങ്ങനെ എന്താ, അത് ഇല്ലെങ്കിൽ ആ സൂത്രത്തിന്റെ അർത്ഥമേ പോയി, മൂന്ന് രൂപം അവിടെ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഇതിൽ മൂന്ന് രൂപം വേണം. സർവത്ര വിഭാഷ ബോഹം എന്ന് പറയുന്നിടത്ത് ഒരു രൂപം മതി, രണ്ട് രൂപത്തിന്റെ ആവശ്യമില്ല. രണ്ട് രൂപം കൊടുത്താൽ അത് ശരിയുമല്ല. അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അബദ്ധം പറ്റാതിരിക്കും. ഇവിടെയും പദാന്തം എന്നുള്ളതുകൊണ്ട് അത് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നിടത്ത് ചിലപ്പോൾ അബദ്ധം പറ്റാം, ശ്രദ്ധക്കുറവ് വരാം. മറ്റു വ്യാഖ്യാനങ്ങൾ നോക്കിയിട്ട് അതിലെന്തെങ്കിലും വിശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ചെയ്യാനും പറ്റും. എല്ലാം ശ്രദ്ധിക്കണമെന്നില്ല, വ്യാകരണമാണ്, ശ്രദ്ധക്കുറവ് സംഭവിക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങളിൽ ഈ പറയുന്നതല്ലാതെ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അത് പറയണം. അതെന്താ നേരത്തെ ഞാൻ ചോദിക്കുന്ന മുമ്പേ പറയാത്തത്? ചോദിക്കാതെ തന്നെ പറയണ്ടല്ലേ, ഇതിലിങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, എന്തുകൊണ്ടാണ് അത് പറയണം. പുസ്തകം കയ്യിലുണ്ടെങ്കിൽ വ്യാഖ്യാനത്തിൽ അല്ല, അത് മൂലത്തിൽ തന്നെ വേണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിനും അത് എഴുതി ചേർക്കണം. അതെന്തുകൊണ്ട്? ഗീതാപ്രസന്റെ പുസ്തകം നോക്കി എഴുതിയായിരിക്കും, മലയാളത്തിലാക്കിയത് ഗീതാപ്രസന്റെ പുസ്തകം നോക്കിയാണ്. പിന്നെ വ്യാഖ്യാനങ്ങളുടെ മൂന്ന് രൂപം എന്തായാലും കൊടുക്കും. ആ പുസ്തകത്തിൽ വന്ന ഇതിൽ വന്ന മിസ്റ്റേക്കാണ് അവിടെയും വന്നിരിക്കുന്നത്. കഴിയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് മിസ്റ്റേക്കുകൾ വരുന്നത് തിരുത്തി തന്നെ പഠിക്കും. പദാന്തയ്ക്കും ഇവിടെയും പദാന്തം എന്ന് പറയുന്നു. പദാന്തത്തിന് മാത്രമേ ഈ പറയുന്ന അവങ്ങ് വരത്തുള്ളൂ. ഗവി, ഇത് ഗോശബ്ദത്തിന്റെ സപ്തമി ഏകോ, ഇതിനോട് ഗോ ഈന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചും കൂടുതലൊന്നും പറയാനുമില്ല, നിങ്ങൾക്ക് പഠിക്കാനുമില്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. ഇത്ര മാത്രം മനസ്സിലാക്കുക, ഗോ എന്ന് പറയുന്നത് ഓകാരം പദത്തിന്റെ അന്ത്യത്തിൽ അല്ല. ഇത്രയും മനസ്സിലാക്കുക. ആണെങ്കിൽ അവങ്ങ് ഒന്നിന് ഇവിടെ അല്ല, ബാക്കി കാര്യങ്ങൾ പിന്നീട് പഠിച്ചു. ഗോ ഈന്നിരിക്കുമ്പോൾ അവിടെ സൂത്ര പ്രവർത്തിച്ചത് ഒരുപടിയും കിട്ടുന്നില്ല. ഗോയിന്നിരുന്നപ്പോ സൂത്രം പ്രവർത്തിച്ചോ? എച്ചോയ ഒന്ന് അവ ഒന്ന് ഗവി. ഈ സൂത്ര പോറ അവങ്ങ് വന്നെങ്കിൽ എങ്ങനെ വന്നതിന്റെ രൂപം പെട്ടെന്ന് പറയാന്നുള്ളതേ ഉള്ളൂ. അതെങ്ങനെ എന്നാ പിന്നെ അത് മതിയല്ലോ. ഈ ഗവേന്ന് വന്നനെ ഗവ, ഈ ഗുണം വന്ന് ഗവേന്ന് വന്നനെ, മനസ്സിലായോ? അവങ്ങ് വന്ന അവന്ന് വരും. ഗോ ഈ ഓകാരത്തിന് അവ വന്ന് ഗവ, ഈ ഗുണം വന്ന് ഗവേ എന്ന് വന്നനെ. അതായത് ഗോക്ക് ഓകാരത്തിന് അവ വന്ന് ഈ വന്ന് ഗവി എന്ന് വരും.